എല്ലാ സന്യാസിമാരും വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. വെറുതെ എന്തെങ്കിലും പറയുന്നില്ല. മൊത്തത്തില് ഈ ശിവഗിരിയുടെ സന്യാസിമാര് ഭിന്നിപ്പിച്ച് നിർത്താനും കലഹിച്ച് പരസ്പരം കലഹിപ്പിക്കാനും ഒരിക്കലും യോജിക്കാതെ നിർത്താനും വേണ്ടിയുള്ള ഒരു ശ്രമം പുറത്തുനിന്ന് നടക്കുന്നു. സ്വാമിമാര് യോജിച്ച് നിൽക്കാൻ പാടില്ല. ഇത് ഇവിടെ സ്വാമിമാർ ഭിന്നിച്ചിരിക്കുന്നതിന് ഒരു പ്രധാനമായ ഒരു പ്രശ്നമാണത്. അപ്പോൾ ഇതിന് ഇതിൻ്റെ പിന്നെയ്ക്കുന്ന പുറമേയുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും. മുമ്പേ ഉണ്ട് അപ്പോ സന്യാസിമാരുടെ എണ്ണം കൂടുന്തോറും ഇത്തരം പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വരും. അപ്പൊ അവരെങ്ങനെയാണ് ഭിന്നിപ്പിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു സ്വാമി എടുത്ത് പറയും മറ്റേ സ്വാമി കുഴപ്പക്കാരനാണ്, പിന്നെ പണം മോഷ്ടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വഭാവ ദൂഷ്യമുള്ള ആളാണ്, അയാളെ സൂക്ഷിക്കണം എന്ന് അടുത്തുകൂടി പറയും. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സ്വാമിയെടുത്ത് വേറെ സ്വാമിയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഇയാള് ഈ സ്വാമിയുടെ അടുത്ത ആളായി, മറ്റൊരു സ്വാമിയെ കുറിച്ച് കുറ്റം പറയും. ഈ സ്വാമിയുടെ അടുത്ത ആളായി, അപ്പോൾ ഈ ആൾക്ക് ഈ സ്വാമിയൊക്കെ വിശ്വസ്തനാണ്, എന്തുകൊണ്ട് മറ്റവന്റെ കുറ്റം പറയും? ഒരുപക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ആശയപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതറിഞ്ഞുകൊണ്ടായിരിക്കും ഇയാൾ അടുത്തു കൂടുന്നത്. അടുത്തു കൂടിയിട്ട് മറ്റേയാളെക്കുറിച്ച് ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം പറയും. അപ്പോൾ വേറാളുടെ ദോഷം, തൻ്റെ ശത്രുവിൻ്റെ ദോഷങ്ങൾ പറയുന്നത് തൻ്റെ മിത്രം, അയാൾ അടുത്തയാളാകും. ഇതുപോലെ വേറൊരാൾ മറ്റേയാളുടെ കൂട്ടത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ഇയാളെക്കുറിച്ച് ദോഷം പറയും, ഇയാൾ മോഷ്ടിക്കുന്നവനാണ്, അതാണ് ഇതാണ്. അപ്പോ ഈ പറയുന്നത് കേട്ടിട്ട് ആരാണോ തൻ്റെ അടുത്തു നിന്ന് വേറൊരാളെ കുറിച്ച് ദോഷം പറയുന്ന അയാൾ തനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് ധരിക്കുന്നു. ധരിച്ചിട്ട് അവർ തമ്മിൽ അകന്നകന്നു വരും. സന്യാസിമാർ തമ്മിൽ അകൽച്ച ഉണ്ടാവും. അത് ഇങ്ങനെ ഒരു ഉയർന്ന തലത്തിൽ നടന്നുകൊണ്ടേ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ പുതിയ സന്യാസിമാർ വന്നു, നിങ്ങളൊക്കെ ആയി, ഇപ്പോൾ ഒരു ശ്രമം നടക്കുന്നു. ഞാൻ വ്യക്തമായി എൻ്റെ തെളിവ് കൂട്ടി പറയുകയാണ്, ഇവരെല്ലാം ഇവിടെയുള്ള മുതിർന്ന സ്വാമിമാരുടെ ശത്രുക്കളാക്കുക, അതിനൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എതിർപ്പിക്കുക എന്ന് വെച്ചാൽ, ഈ മുതിർന്ന സ്വാമിമാരെല്ലാം കുഴപ്പക്കാരാണ്, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്, ഈ തരത്തിലൊരു പ്രചാരണം ഇവിടെ അണ്ടർഗ്രൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെ ചില സ്വാമിമാർ ഇതിൽ പെട്ടുപോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുന്നു. എല്ലാവരും തമ്മിൽ അകറ്റുക, ആരെയും യോജിപ്പിക്കുക എന്നുള്ള ഒരു രീതിയല്ല. അപ്പോ ഇപ്പോ എത്ര സന്യാസിമാരുണ്ട്? പുതിയ ആൾക്കാർ എത്രയുണ്ട്? 15. എത്ര പേരായാലും ശരി, ഇത്രയും പേര് ഒരു എൻ ബ്ലോക്കായിട്ട് മറ്റുള്ളവർക്ക് എതിരാക്കി കഴിഞ്ഞോ? അത് അതുകൊണ്ട് നേട്ടം ഉണ്ടാകും, ഒരു പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിന്റെ നേതൃത്വം വരും. ഇത് ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, വെറുതെ പറയുന്നത്. അപ്പൊ അത് ഒരാളെ പിടിക്കും, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയും, അവരിങ്ങനെയാണ്, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്നിട്ട് അയാളുടെ കൂടെ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരിൽ ഇതങ്ങോട്ട് പ്രചരിപ്പിക്കും, ബാക്കിയുള്ളവരിൽ ഇതങ്ങോട്ട് പ്രചരിപ്പിക്കും. എല്ലാവർക്കും തോന്നും, പുതിയ ആൾക്കാരല്ലേ, ആവേശമൊക്കെ വരുമല്ലോ, എല്ലാം നന്നാക്കണമെന്നൊക്കെ തോന്നും. ശിവരിയൊക്കെ ഇപ്പം നന്നാക്കി മറിച്ചിടാമെന്ന് തോന്നിയിട്ട് ഇവരെന്ത് ചെയ്യും, മറ്റുള്ളവരെയൊക്കെ, മുതിർന്നവരെയൊക്കെ ശത്രുക്കളായിട്ടും എല്ലാം കാണും. അപ്പൊ ഇത് മുമ്പോട്ട് ചെല്ലുമ്പോഴും വീണ്ടും ഇവിടെ എന്താ സംഭവിക്കുന്നത്, പുതിയ ഗ്രൂപ്പ്, പഴയ ഗ്രൂപ്പ്, ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പും, ഇതിങ്ങനെ പോവാൻ പാടില്ല. ഇത് വളരെ മോശമായ രീതി. ഇപ്പോ അപ്പൊ ഇതില് പ്രധാനമായി പ്രവർത്തിക്കുന്ന പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ ഇവരെന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിന്റെ ആൾക്കാരായിട്ട് അകത്ത് കയറി, ശിവേരിക്ക് അകത്ത് അകത്ത് കയറിയിട്ട് അവരെന്ത് ചെയ്യും, ഓരോ സ്ഥാനമാനങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ നോക്കും. മറ്റവർ പുറത്തേക്ക്, അവരെ കൂടെ നിൽക്കുന്നവർ അവരകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടും. ഇങ്ങനെ ഈ ഞാൻ മുമ്പൊരിക്കും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് വ്യക്തമായ തെളിവ് കിട്ടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ തമ്മിലടുപ്പിക്കുന്ന ഈ ഗ്രൂപ്പുകളെ വളരെ കരുതലോടുകൂടി തന്നെ ഇരിക്കുന്നു, ഇപ്പൊ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചു കൂടുക എന്ന് പറയുന്നത് എങ്ങനെ പരസ്പരം യോജിക്കാം, എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, പരസ്പരം ഭിന്നിക്കാൻ വേണ്ടിയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരാളും നിങ്ങളുടെ അടുത്ത് വന്ന് വേറൊരാളെ കുറിച്ച് ദോഷം പറയണം, കുറ്റം പറയണം, അയാള് മോശക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ പറയണം, നിർത്താൻ പറയണം, അത് പറയാനുള്ള ആർജവം വേണം. എനിക്കത് കേൾക്കാൻ താല്പര്യം, വേറൊരാളുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, അതവിടെ നിർത്തുക. പിന്നെ അയാള് പറയാൻ വരത്തില്ല. അപ്പൊ ആരെ ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റമോ ദോഷമോ ഉണ്ടെങ്കിൽ ആർക്കും നേരിട്ട് കണ്ടുപിടിക്കാമല്ലോ, എന്തിനാ വേറൊരാളുടെ സഹായം, എന്റെ ആവശ്യമുണ്ട്. നിനക്കൊരാൾ കുറ്റം ചെയ്യുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ നിനക്ക് തന്നെ അത് മനസ്സിലാക്കാൻ ഇടയ്ക്കൊരാളുടെ ആവശ്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും വന്ന് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലായ പോകണം, ഇനി ഒരാൾ തെറ്റാണെങ്കിലും ശരിയായാലും ഈ വന്ന് ബോധവൽക്കരിക്കുന്നവന്റെ മനസ്സിലിരുപ്പ് ശരിയല്ല, അവനിവിടെ കലഹം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഉള്ളവരെ തമ്മിലടുപ്പിക്കാനും എന്താണോ അകൽച്ച ഉണ്ടാക്കിക്കാനുമാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് ആര് പറഞ്ഞാലും ശരി, അങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല, അതിന് ചെവി കൊടുക്കാൻ പാടില്ല, നമ്മളതിനെ ഇറങ്ങി തിരിക്കാനും പാടില്ല. ഇവിടെ ഇല്ലെങ്കിലും എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഇത് വലിയ അപകടകരമായ ഒരു രീതിയാണ്. ഇപ്പോൾ അത് വളരെ സജീവമായി നിൽക്കുന്നു, അത് വളരെ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ യോജിപ്പിനും ഒരവസരമില്ല. എങ്ങനെ യോജിക്കും, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ തെറ്റുകാരായും മോശക്കാരായും കുറ്റവാളികളുമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർ നിങ്ങളെ അങ്ങനെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ ഇതിലൂടെ ഒരവസാനം, ഇതിലൂടെയാണ് ഒരവസാനം വരുന്നത്. ഒരാൾ ഒരു ആരോപണം ഒരാളെ കുറിച്ച് പറഞ്ഞാ അതിന് ചെവി കൊടുക്കാതിരിക്കാന്നുള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യം വന്നാൽ ചെയ്യും, തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. തെറ്റ് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വയം ബോധ്യപ്പെടണം, അതിന് വേറൊരാളുടെ സഹായം ആവശ്യമാണ്. നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ല അപവാദമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ആർക്കും ആരെ കുറിച്ചും പ്രചരിപ്പിക്കും. ഇവിടെ ആരും ശരിയല്ലാതെ അതിനൊക്കെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരാളെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ബോധ്യപ്പെട്ടാൽ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ട ആളിനെ തിരുത്താനാണ്, അല്ലാതെ ശിക്ഷിക്കാനില്ല. നമുക്ക് കഴിയും അയാളെ തിരുത്താൻ ശ്രമിക്കുക, അത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരായാലും ശരി, ഒരു സന്യാസി വേറൊരു സന്യാസിക്കാളും താഴെയോ മേളിലോ അല്ല. പക്ഷെ അപവാദങ്ങൾ പറഞ്ഞു തമ്മിലടുപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ആ തമ്മിലടുപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അതിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. ഇപ്പോ ലേറ്റസ്റ്റായി ഇവിടെ നടക്കുന്ന ഇതാണ്. ഈ പുതുതായി വന്നവരെല്ലാം മുതിർന്ന സ്വാമിമാരെ ശത്രുക്കളാക്കുക, അതിന് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് അതിനാരും വഴിപ്പെടരുത്. ആരുടെ കുറ്റം പറഞ്ഞാൽ ശരി, നിർത്താൻ പറയും. കുറ്റമുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറയും. അത് അതിന് തെളിവ് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഒരാൾ വേറൊരാൾ കുറ്റം ചോദിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെളിവ് ചോദിക്കുകയല്ല വേണ്ടത്. തെളിവ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുറ്റത്തെ അംഗീകരിക്കുന്നു എന്നാണ് ഭാഗികമായിട്ട്. അപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് ലക്ഷ്യം അതല്ലല്ലോ, തമ്മിലടുപ്പിക്കുക എന്നുള്ളതിന്. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ പറയും. അപ്പോൾ അവനോട് തെളിവ് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. തെളിവ് ചോദിച്ചാൽ കൃത്രിമ തെളിവ് ഉണ്ടാക്കും. കൃത്രിമമായ തെളിവ് ഉണ്ടാക്കും. അപ്പോ എന്ത് ചെയ്യും? അവന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്യാത്തവനെയും തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്ത് ചെയ്യും? അവൻ തെളിവുണ്ടാക്കുന്നവനാണെങ്കിൽ കള്ളമായിട്ടും തെളിവുണ്ടാക്കും. അപ്പോ ആര് ആരെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞു കഴിഞ്ഞാലും നിർത്താൻ പറയും. ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചോളാം, കണ്ടുപിടിച്ചോളാം. ഒരാളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ വിളി വരുമ്പോൾ ഉറപ്പാണ്. ഒരു പ്രസ്ഥാനമല്ലേ, ആർക്കും അധികാരം ഒന്നും പൂഴ്ത്തി വയ്ക്കാൻ പറ്റത്തില്ല, എല്ലാം പുറത്തു. പക്ഷെ അത് എന്താണ്, ഇങ്ങനെ തമ്മിൽ തല്ലിച്ച് കലഹം ഉണ്ടാക്കി, ഇത് പുറത്തുള്ള ആൾക്കാരാണ്, അകത്തുള്ള ആൾക്കാരല്ല. പുറത്തുള്ള ആൾക്കാരാണ് ഇതിന് ശ്രമിക്കുന്നത്. ഓരോരോ ആൾക്കാരായിട്ട് കൂടി നിന്നുകൊണ്ട് അവരായി ശ്രമിക്കുന്നു. അവർക്കെല്ലാം ചിതുവേലി അവരവരുടെ സ്വാധീനം ഉറപ്പിക്കണം, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ചിലരെ അവർ പുറത്താക്കും, മറ്റു ചിലരെ അകത്ത് കയറ്റും. ഇതിനൊന്നും നിന്നുകൊടുക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളർത്തി വളർത്തി അത് ഭിന്നിപ്പിലേക്ക് പോകാനല്ല, മറിച്ച് യോജിപ്പിലേക്ക് പോകാൻ എന്ത് വഴിയുണ്ടെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പുതിയ സന്യാസിമാരും വളരെ എന്താണ് വളരെ അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വളരെ കണ്ണ് തുറന്ന് ചെവി തുറന്ന് വേണം ചെവിയിൽ താമസം. ആരോടെങ്കിലും നിങ്ങൾക്കൊരു മാനസികമായി ഏതെങ്കിലും സ്വാമിമാരോട് ഒരകൽച്ച തോന്നിയാൽ അവിടെ കൊണ്ടുവന്ന് വിഷം വിതയ്ക്കും. അതാണ് ഒരു അവസരമെന്ന് വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തും. അത് ശരിയായ കാര്യമില്ല. ഒരാൾക്കെന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിന് പ്രചാരം കൊടുക്കുകയാണ്. ആ തെറ്റ് 100 പേരെ അറിയിച്ചിട്ട് എന്താ പ്രയോജനം? എന്താ അതുകൊണ്ട് സാധിക്കുന്നത്? തെറ്റ് പറ്റിയാൽ നമുക്ക് കഴിയുമെങ്കിൽ തിരുത്തുക. തെറ്റുപറ്റിയ രണ്ടുപേരും സംഭവിക്കും. തെറ്റുപറ്റിയ ഒന്നാം വ്യക്തിക്ക് ദോഷം ചെയ്യും, വ്യക്തിയുടെ ദോഷം വ്യക്തിയിലിരിക്കും. അത് പ്രസ്ഥാനത്തിനൊരു ദോഷമായി വരികയാണെങ്കിൽ, പ്രസ്ഥാനത്തിന് അതൊരു ദോഷമായി വരികയാണെങ്കിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് എന്താണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് അതിനുവേണ്ടി മറ്റു കുതന്ത്രങ്ങളും അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ വ്യവസ്ഥയാണ്, അതനുസരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. മറിച്ച് ഈ അകൽച്ച ഉണ്ടാക്കുക അത് ശരിയല്ല. ഞാൻ എല്ലാരും അറിയാൻ വേണ്ടിട്ട് പറയും. അത് ഇവര് അങ്ങനെ പറയുക, പറഞ്ഞില്ലെങ്കിലും പറയും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്വാമിക്ക് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു മറ്റേയാള് തെറ്റാണെന്ന് പറഞ്ഞ, അത് ഞാൻ അത് കേട്ടതാ. നമ്മളെ കുറിച്ച് വേറൊരാടത്ത് ചെന്ന് പറയും, ഇത്തരം പറയുന്നവരുടെ ജോലി അതാണ്. ഇതാണ് ശിവരിയിലെ അടി നടക്കുന്ന മുഴുവൻ. ഇവരെല്ലാം ഇത് വീണുപോവുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരാളെ കുറിച്ച് അങ്ങനെ മോശമായൊരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് അതിന് വ്യക്തമായി തെളിവ് കിട്ടണം, സ്വന്തം കയ്യിൽ തെളിവ് വരണം എന്നാൽ ശരിയാണ്. അങ്ങനെ ഒരു തെളിവ് വന്നാൽ തന്നെ അത് പൊക്കിക്കൊണ്ടു വന്ന് അല്ല ചെയ്യേണ്ടത്. അയാളിൽ നിന്നല്ല പരിഹാരം നമ്മൾ ചോദിക്കണം. പിന്നെ അയാൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വിഷയത്തെ അയാൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാള് തെറ്റിത്തിരുത്താനും നമ്മളോട് പിന്നെ എന്താണ് സഹകരിക്കാനും തയ്യാറാണെങ്കിൽ പ്രശ്നം അവിടെ തീരും, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. പണ്ട് എനിക്ക് പറ്റിയ അതാണ്. എന്നോട് ഇവിടുത്തെ ഭരണത്തെ കുറിച്ചും അതും ഇതുമൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയാം. അങ്ങനെയാണ് ആ സ്വാമിക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ല, ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ബ്രഹ്മചാരി ഞാൻ ആശുപത്രിയിലേക്ക് അയച്ച് ആശുപത്രിയുടെ കാര്യങ്ങൾ. അപ്പൊ ഞാനതിന്റെ യാഥാർത്ഥ്യം പറയണമല്ലോ, അറിയണമല്ലോ, പലർക്കും അറിയാമെങ്കിലും. അയാളവിടെ ചെന്നിട്ട് അയാളവിടെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങി കാണുന്ന അയാളൊരു നല്ല കള്ളനുമായിരുന്നു, അത് മറ്റൊരു കാര്യം. എല്ലാം അയാളെ പരിധി വേണമെന്ന് അവിടുന്ന് ഓരോ ഫയലുകളെടുത്ത് എന്നെ കൊണ്ട് കാണിച്ചു. എന്താണ് അവിടെ നടക്കുന്ന വെട്ടിപ്പ് വ്യക്തമായ തെളിവ് സഹിക്കും. അപ്പോ ഈ വെട്ടിപ്പുകൾ ഞാനിത് നോക്കി നോക്കി പ്രത്യേകിച്ച് ശരിയാണ് വെട്ടിപ്പുകളൊന്നും. ആശുപത്രി എന്ന് പറയുന്ന ഏറ്റവും വലിയ കൂടുതൽ വരുമാനം പർച്ചേസിലാണ്. അപ്പൊ പർച്ചേസിലാണ് വെട്ടിപ്പാണത്. എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം എനിക്ക് ബ്രഹ്മവിദ്യാലയവും പഠനവും ഇതൊക്കെ ആയി നടന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ശിവഗിരിയോടൊരു ആത്മാർത്ഥത എനിക്ക് ആവശ്യമില്ലാതെയായിരുന്നു. അപ്പൊ ശിവഗിരി ഇരിക്കുമ്പോൾ അത് വരും, ഇല്ലെങ്കിൽ ആ കുഴപ്പമില്ല എനിക്ക്. ശിവഗിരി ഇരിക്കുമ്പോൾ അതെങ്ങനെ വന്നു പോകും അതെനിക്ക് തന്നെ അറിയത്തില്ല. അതാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ ശിവഗിരി നിന്ന് പുറത്തിരിക്കുമ്പോൾ ഒരിക്കലും ശിവഗിരിയെ കുറിച്ച് സംസാരിക്കാറില്ല, നല്ലതോ ചീത്തയോ സംസാരിക്കാറില്ല, ഇവിടെ ഒരു വിഷയമേ ചർച്ച ചെയ്യാറില്ല. പക്ഷെ ശിവഗിരി വരുമ്പോൾ മനസ്സിനെങ്ങനെയോ ഇതൊക്കെ ശരിയാവണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിവരും. അപ്പൊ ഇത് ശരിയല്ലല്ലോ ഞാൻ എന്റെ മേഖല വിട്ട് അങ്ങോട്ടൊന്ന് ചിന്തിച്ചു. ഇത്രയും അഴിമതികൾ നടക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ പ്രധാന സ്വാമി കണ്ടു. സ്വാമിയെടുത്ത് പറഞ്ഞത് ഇത്രയൊക്കെ നടക്കണേ. അങ്ങനെ അതും നടക്കത്തില്ല, അത് വെറുതെയാണ്. ഞാൻ പറഞ്ഞു എന്റെ ഒരു രേഖകളുണ്ട്, ഞാൻ ഈ പേപ്പർ എടുത്ത് കാണിച്ചു. അപ്പോ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഒന്ന് പരിശോധിക്കണമല്ലോ. ഫോട്ടോ സ്റ്റാറ്റാ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് പോകാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു. അങ്ങനെ പലതവണയായി. ഒരു ദിവസം ഇതിനിടയ്ക്ക് ഇയാൾ പുതിയ പുതിയ രേഖകൾ എന്റെ ഇങ്ങനെ കൊണ്ട് തന്നുകൊണ്ടേയിരുന്നു, പുതിയ രേഖകൾ. അപ്പൊ ഞാനെന്ത് ചെയ്തു, ഏറ്റവും ലേറ്റസ്റ്റ് രേഖ കൊണ്ട് ഒരു ദിവസം ഞങ്ങൾ രണ്ടും കൂടെ ആശുപത്രിയിൽ പോയി, ആശുപത്രി സെക്രട്ടറിയുടെ മുറിയിൽ പോയി. അപ്പോ ലേറ്റസ്റ്റ് രേഖ അനുസരിച്ചുള്ള ഫയല് ഞാൻ പറഞ്ഞ ആ ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഉടനെ പി എന്നെ വിളിച്ച് ഫയലെടുപ്പിച്ച് ഞാൻ സ്വാമിയുടെ മുമ്പിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എന്റെ ഇരിക്കുകയാണ് കാണിച്ചു കൊടുത്തത്. എന്താണ് സ്വാമിക്ക് മനസ്സിലായി, അതിനകത്ത് സാമ്പത്തിക തിരുമറി നടന്നിരിക്കുകയാണ്. അപ്പോ സ്വാമി എന്നോട് ചോദിച്ചു, ശരി എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, അന്നത്തെ സെക്രട്ടറി. അപ്പോ ഈ സ്വാമി ബുദ്ധിമാനാണ്, പറഞ്ഞത് സ്വാമി ഇങ്ങനെയൊക്കെ പറയണം. അപ്പൊ സെക്രട്ടറി എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. മൂന്നാമതൊരാളായിട്ട് ഈ സ്വാമിക്ക് പങ്കൊന്നുമില്ല, ഞാനാണ് ഇതൊക്കെ കൊത്തിപ്പോക്ക്. അപ്പൊ സെക്രട്ടറി പറഞ്ഞു, എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടാണ് നടക്കുന്നത്, എനിക്കതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ സ്വാമിയുടെ എന്ന് പറഞ്ഞു, അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ശരിയായിരിക്കും, ഇയാൾ തെറ്റുകാരാണെന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം, കാരണം ഇത് അറിയാമെന്നുള്ള ഒരാൾ വേണം ആശുപത്രി സെക്രട്ടറി ആയിരിക്കുകയാണ്, ഇങ്ങനെ സെക്രട്ടറി ആയിരിക്കാൻ പാടില്ല. അങ്ങനെ ഒമ്പോച്ചു തന്നെ പറഞ്ഞു, അങ്ങനെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, സ്വാമിയുടെയും കൂടത്താണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പറയുമെന്ന് സ്വാമി പ്രതീക്ഷിച്ച, സ്വാമി അങ്ങ് സ്തംഭിച്ചു. ഞാൻ പറഞ്ഞു, ഇതിന് വേറെ ഒരു പരിഹാരമില്ല, ഇവരൊറ്റ പരിഹാരമില്ല, ഇത്രയും രൂപയുടെ വെട്ടിച്ചു കളക്കുക. സ്വാമി അപ്പോ എന്നെ സമാധാനിപ്പിച്ചു, ശരി എന്നാ നമുക്ക് അതിനെ കുറിച്ച് ആരോഗ്യ ബോർഡ് ഇടണോ എന്നാണ് പറഞ്ഞു. പിന്നെ അതിനെ കുറിച്ച് ഒരു സംഭാഷണം, ഒരു മണിയായി രണ്ടു മണിയായി ഞാൻ ചോദിച്ചെന്തായി അവിടുത്തെ പ്രശ്നം. ശരി ശരി നമുക്കത് ആലോചിക്കാമെന്ന് കൂടെ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി കൊണ്ടുപോയി നീട്ടി നീട്ടി കൊണ്ടുപോയപ്പോ ഞാനിവിടെ ചില സ്വാമിയാടത്തൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു. എല്ലായിടത്തും അല്ല, എന്നോട് അടുപ്പമുള്ള ചില സ്വാമിയാടത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം, എന്റെ ഡിമാൻഡ് സെക്രട്ടറിയെ മാറ്റണമെന്നാണ്. അപ്പോ ബ്രഹ്മചാരിയോടത്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, സന്യാസിമാരടുത്ത് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അയാളെ മാറ്റിയേ പറ്റൂ. ആ സ്വാമി ഒരു കാര്യം ഇങ്ങനെ, സ്വാമി തന്നെ സ്വാമിയെ കൊണ്ടത് മാറ്റിക്കണം. കാരണം ഞാനും സ്വാമിയായിട്ടും അങ്ങേയറ്റത്തെ സ്നേഹബന്ധമാണ്. ഞങ്ങളൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്, അത്രയും അടുപ്പമാണ്. എന്റെ ഏറ്റവും വിശ്വസ്തൻ സ്വാമിയെങ്കിൽ സ്വാമിയുടെ ഏറ്റവും വിശ്വസ്തൻ ഞാനാണ്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇയാള് ശരിയാണെന്നുള്ള രീതിയിലാണ് എന്റെ വിശ്വാസം. തെറ്റിയാ പിന്നെ വിശ്വാസത്തിനുള്ള പ്രസക്തിയില്ല, വിശ്വാസത്തിന്റെ പേരിൽ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിവിടെ ചിലരോടൊക്കെ പറഞ്ഞ അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ അന്നത്തെ ട്രഷറർ ഞാൻ താഴെയും എന്റെ മുറിയെന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞില്ല, ആരോ ചെന്ന മനുഷ്യനോട് പറഞ്ഞ, ഞാൻ മനുഷ്യനോട് സംസാരിക്കാറില്ല, ഒരു ബോധമില്ലാത്തയാള് എന്നോടൊന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ആശുപത്രിയിൽ പോയത് ഒരു കാര്യം ചെയ്യണം സ്വാമി, ഈ ആളെ ഇവിടുന്ന് എങ്ങനെയും പുറത്താക്കണം. ആരെ? സെക്രട്ടറിയല്ല ഈ സ്വാമി. അതിനുവേണ്ടി എന്തൊരു കാര്യത്തിന് ഞാൻ സ്വാമിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്? എനിക്കറിയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു ആലോചിക്കാന്ന് പറഞ്ഞ് ഞാനങ്ങ് പറഞ്ഞു. അവസാനം ഇത് വലിയ പ്രശ്നമായി, സംഗതി രൂക്ഷമായി വന്നപ്പോൾ ഒരു ദിവസം സ്വാമി എന്നെ മുറിക്കകത്ത് വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, സ്വാമിക്ക് എന്താ വേണ്ടത്? ഞാൻ ചോദിച്ചു, എനിക്കെന്താ വേണ്ടത്? സ്വാമിക്ക് എന്താ വേണ്ടത് പറയാ. വീണ്ടും ഒരു നാലഞ്ച് മണി തന്നെ ചോദിക്കുന്നു, സ്വാമിക്ക് എന്താ വേണ്ട അത് പറ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അതല്ല, സ്വാമിക്ക് എന്താ വേണ്ടത് ഓഫറാണ്, എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പല കാര്യങ്ങളും ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനൊരു മന്ദബുദ്ധിയായിരുന്നു എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. ആദ്യം എനിക്കിത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ച സ്വാമി ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യമാണോ പറയുന്നത്, സ്വാമിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്നാണ്. മൂന്നര മണി ചോദിച്ചപ്പോഴാണ് എനിക്കത് കത്തിയത്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് നടന്നാ മതി. ഞാൻ പറഞ്ഞു അത് നടക്കില്ല, അതെന്തായാലും നടക്കില്ല എന്നോട് തീർത്തങ്ങ് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെ മെയിൻ കക്ഷി ആരാണ്, മെയിൻ കക്ഷി ഇത് തന്നെയാണ് കക്ഷി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ നടക്കില്ല എന്നോട് തീർത്ത് പറഞ്ഞു. പിന്നെ ഓരോരോ പ്രശ്നങ്ങളായും ഒരുപാട് കാര്യങ്ങളൊക്കെ വഷളായി അവസാനം ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ ഇരിക്കേ തന്നെ അന്നിവിടെ ഒരു ഗോപിനാഥൻ എന്ന് പറഞ്ഞൊരു മാനേജറുണ്ടായിരുന്നു, ഒരു നല്ല മനുഷ്യൻ. ഇങ്ങേരെ കൊണ്ട് ഇദ്ദേഹം പുറത്തു നിന്നുകൊണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഇവിടെ നോമിനേഷൻ കൊടുപ്പിച്ചു. ഞാനൊന്ന് വൈകുന്നേരം സമാധിയിൽ വരത് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങേരെ എന്റെ പിറകേ നടന്നു എന്നോട് പറഞ്ഞു ശാശ്വാന സ്വാമി ഇവിടെ വരുന്നതിന് മുമ്പ് സ്വാമി നോമിനേഷൻ പേപ്പർ ഒപ്പിട്ടിരിക്കും, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് സ്വാമി, ഇത് ചെയ്യേ പറ്റും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുഴപ്പമാണെന്ന് മനസ്സിലായി. ഞാൻ ഈ ഒരു പരിപാടിക്കില്ല, ഇല്ല സ്വാമിയുടെ വരണം. അവസാനം ഒരു എന്താണ് സിനിമയിലൊക്കെ പറയുമ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ രണ്ട് പറയും മുറിയോ എന്ന് ഞാൻ അവിടെ ഇരുന്നപ്പം ഈ പേപ്പറും കൊണ്ടുവന്നു. ഞാനത് അങ്ങ് കൊട്ടുകൊടു. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു അത്. എന്റെ മുറി വന്നാണ്, ഇവിടെ നടന്നിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മുറി വന്ന് പുളി എന്നെ കൊണ്ട് പിടിച്ചു. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ശിവയുടെ സംഭവം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഈ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇങ്ങനെ എന്നെ കാണാൻ പന്മനയും എന്നോട് മാപ്പി ചോദിച്ചു. ഗോപിനാഥ് ഇങ്ങനെ ഉന്നോടെ ഇരുന്നില്ല, ഞാൻ ഒരാളാണ് തെറ്റ് ചെയ്ത്, എനിക്കതിന്റെ സ്വാമിക്കത് മനസ്സിലായി, പക്ഷെ എനിക്കതിന്റെ ഇതും മനസ്സിലായില്ല, ഞാൻ സ്വാമി എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പിന്നെ എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ വന്നു, പിന്നെ അവിടെ ചികിത്സയ്ക്ക് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. മരിച്ചുപോയവൾ നല്ലൊരു മനുഷ്യനായിരുന്നു, സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അപ്പോ ഇങ്ങനെ പ്രശ്നങ്ങളായി. അല്ല, ഞാനീ പറഞ്ഞു വരുന്ന ഇതാണ്, ഞാനിങ്ങനെ പലരോടും സംസാരിച്ചു, ഇതിങ്ങനെ പോകത്തില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. പിന്നെ ഞാൻ കാണാൻ പോയി ഇത് പരിഹരിക്കുമെന്നറിയാം. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞാണ്, എന്നെ തിരിച്ചറിഞ്ഞവരാരും എന്റെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഒരാൾ പറയുന്ന ഡയലോഗാണ്, സിനിമയിലൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. എന്നെ തിരിച്ചറിഞ്ഞവരാരും എന്നെ ഇന്ന് രക്ഷപ്പെട്ടിട്ടില്ല, കേരളത്തിൽ ജീവിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞു. സ്ഥിരം ഭീഷണി ചെയ്യുന്നു, കേരളത്തിൽ ജീവിക്കില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരു ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും അതിൽ ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങരുത്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാശിയും വൈരാഗ്യം എല്ലാം വരും. ഇറങ്ങാതിരുന്നാൽ എന്താണ്, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇറങ്ങിപ്പോയാൽ പിന്നെ കയറാൻ പറ്റും. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ നിർത്താൻ പ്രയാസമാണ്. ഇറങ്ങിപ്പോയാൽ പിന്നെ നമുക്കും വരും, ജയിക്കണോ? അപ്പോ കേരളത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കും വാശിയാ, എന്നാ ജീവിക്കുന്നവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നായന്മാരടയ്ക്ക് പോയി ജീവിക്കാം, ഇവിടെയല്ലേ ഉള്ള പ്രശ്നം. അവിടെയും പ്രശ്നത്തിന് വന്നു, മനസ്സിലായ? അവിടെയും എനിക്ക് പ്രശ്നം എത്തും. അതിനെ ഇവിടുത്തെ ഗോപാലകൃഷ്ണ സാർ കൊണ്ടുപോയതാണ്, ഇവിടെ ഇനി അപകടമാണ്, സ്വാമി ഇവിടെ നിന്ന് മാറണം, ഇവര് ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞു. അന്നിവിടെ ഒരു സാറുണ്ടായിരുന്നു, മക്കളെ ഗോപാലകൃഷ്ണ മരിച്ചു പോയി, അദ്ദേഹമാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ഞാൻ അന്വേഷിച്ചത്തേക്ക് പോയെന്ന് പറഞ്ഞു, ബ്രഹ്മവിദ്യാലയം തുടങ്ങാതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ അതൊരുക്കട്ടെ, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരു മഹാഭാരതത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ ഏകപക്ഷമായി പറഞ്ഞാൽ ശരിയാവണമെന്നില്ല. എന്നിട്ട് ഇവിടെ ഒരു പൊതുയോഗം വിളിച്ചു ഇതേ ഹാളിൽ. അപ്പോ ഇദ്ദേഹം ഞാൻ ഇരിക്കുന്നിടത്തിരിക്കുന്നു, ഞാൻ വയനാട് ഇരിക്കുന്നിടത്തിരിക്കുന്നു. എന്നിട്ട് ഇതൊന്നും അറിയാത്തവരെന്നോട് ചെയ്യണം, എന്താ ഇവിടുത്തെ സംഭവം? ആദ്യം പോലെ ഇത്രയും കൂടെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം? എന്തിനാ കൂടെ ഈ ബഹളമൊക്കെ ഉണ്ടാകുന്നത്? എന്താ ഇതിന്റെ കാര്യം? ഞാൻ എ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആശുപത്രി പോലീ പ്രശ്നങ്ങളൊക്കെ നടന്നത്. അപ്പോ ഇദ്ദേഹം പറയുന്നത്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. നമുക്ക് ഒരു മനുഷ്യൻ എങ്ങനെ ഓന്തിനെ പോലെ നിറം മാറാൻ പറ്റുമെന്ന് ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ശരി, ഇങ്ങനെയൊക്കെ ഇത്രയും വിഷയം ഉണ്ടായിട്ട് എല്ലാവരും മുമ്പോ ചോദിക്കുകയാണ്, ഈ വിഷയം സ്വാമിയോട് ആരുമായിട്ടൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടോ? വളരെ ശാന്തമായി ചോദിക്കുകയാണ്. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്വാമി ഒരുപാട് പേരുടെ പേര് പറയണ്ടല്ലോ ഒരാളുടെ കാര്യങ്ങൾ. ഞാനിത് ഈ സ്വാമിയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാ കാര്യവും? ഏറ്റവും ആദ്യം പോലെ പറയും, എല്ലാ ദിവസവും ഞങ്ങൾ ഈ സമാധിയുടെ മുമ്പിൽ കാണും, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇദ്ദേഹം ആ സ്വാമിയെടുത്ത് ചോദിച്ചു, സ്വാമിയെടുത്ത് എന്താ പറഞ്ഞത്? ഒരു സന്യാസിയാണ് എഴുന്നേറ്റ് എന്ന് പറയുന്നത്, എന്നോട് യാതൊരു കാര്യം ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു സ്വാമി പറയുകയാണ്. പിന്നീട് അദ്ദേഹം ഖജാനിജയായി, വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ആയി. ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും പറഞ്ഞു ഞാനങ്ങ് വല്ലാതായിപ്പോയി. ആരാണെന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, കണ്ടോ, ഇപ്പൊ മനസ്സിലാവും, ഈ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഈ പറയുന്നതിനൊന്നും യാതൊരു സത്യമില്ല. സത്യമുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്കറിയാം. സന്യാസിമാരുടെ കാര്യം ഞാൻ പറയാം. ഈ പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. അപ്പോഴാണ് വേറൊരു സ്വാമി പറയുന്നത്, ഇതിനെക്കുറിച്ചൊരു ചർച്ച ഇവിടെ ആവശ്യമേ ഇല്ല. ഇവരൊക്കെ ശിവേരി വേണോ വേണ്ടേ, നമുക്കൊരു വോട്ടിനിട്ട് ഇവരെയൊക്കെ പുറത്താക്കാം. വേറെ ആള് പറയണം, അയാളടുത്ത് ഞാൻ ചർച്ച ചെയ്തതാണ്. ആ സ്വാമിയുടെത്തും ഞാനിത് പറയും, ഇതൊക്കെ ശരിയാക്കണമെന്ന് എന്നോട് പറഞ്ഞ ആളാണ് ആ സമയം എഴുന്നേറ്റ് എന്ന് പറയാണ്. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യേണ്ട, നമുക്കൊരു വോട്ടിനിട്ടിട്ട് എല്ലാവരും പുറത്താക്കാം. ഞാൻ ഇറങ്ങിപ്പോയി. ഞാനിവിടുന്ന് മീറ്റിംഗിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. ഇതാണ് സന്യാസി. ആലോചിച്ചു പോകും. പിന്നെ എന്തൊക്കെയായി? പിന്നെ പുറത്തു വന്നപ്പോൾ RSS ആയി, നായരായി, അതായി, ഇതൊന്നും ഇല്ല. ഇതൊന്നും പിന്നെ പുറത്തു വന്നില്ല. സംഗതികളെല്ലാം വേറെയായി മാറി. സമൂഹം മുഴുവൻ അത് വിശ്വസിച്ച്. ഇവിടെ എന്തോ അധികാര വടംവലി നടന്ന് പ്രസംഗം പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആവാനും ഇതൊക്കെ ശ്രമിച്ച് ഇവിടെ സന്യാസിമാര് തമ്മിലുള്ള അധികാര വടംവലിയായി ചിത്രീകരിച്ചു. മനസ്സിലായോ? അപ്പോ ഇതിനൊക്കെ ആൾക്കാരുമുണ്ട്. ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ പുറകിക്കാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. മനസ്സിലായോ? അതിനാളെ കിട്ടും. ഇവിടെ എന്തിനും ആളെ കിട്ടും. പുറത്തുനിന്ന് ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. സന്യാസിമാരെയും ആൾക്കാരും എങ്ങനെയൊക്കെ ഉപയോഗിക്കൂ, ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടുണ്ടെന്ന്. ഞാനിതൊക്കെ ആവർത്തിച്ച് പറയുന്നത് ഇതാണ്. പിന്നെ ഞാൻ എത്ര വർഷം, 20 വർഷം ശിവേരി ഞാൻ കാലെടുത്ത് കുത്തിയിട്ടില്ല. എന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാ ഉണ്ടായത്? എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് കൂടാൻ നടക്കുന്ന വൃത്തകേടുകളെ ഞാൻ നേരിട്ട് ചോദ്യം ചെയ്തു. അല്ലാതെ ആരെങ്കിലും കുറ്റം പറയുന്നെന്ന് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വേറെ ആരെങ്കിലും ഒരു ദോഷം പറഞ്ഞു, അത് കേട്ടിട്ട് ഒരാളെ കുറിച്ച് മോശം പറഞ്ഞതല്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യം തെറ്റെന്ന് പറഞ്ഞതിനാണ് ഇത്രയും പ്രശ്നങ്ങളും കൂടെ ഉണ്ടായത്. അതിൽ തുടർന്നാണ് എല്ലാം ഉണ്ടായത്, ഭയങ്കരമായ പ്രശ്നം. പിന്നെ എന്ത് ചെയ്തു? ഈ കലക്കി തെളിയിക്കുക എന്ന് പറയുന്ന ഒരു കുതന്ത്രമുണ്ട്, ചാണക്യതന്ത്രം. പിന്നെ മുഴുവൻ നടന്ന് ചാണക്യതന്ത്രമാണ്. എന്താണോ വാസ്തവത്തിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തെ മറച്ചു വെച്ചിട്ട് പുതിയൊരു പ്രശ്നത്തെ സൃഷ്ടിച്ച്, എന്നിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഈ വാസ്തവ പ്രശ്നം ആരും അറിയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, അത് അടിയിൽ കിടക്കുകയാണ്. കുറച്ചു പേർക്കൊക്കെ അറിയാം, പക്ഷെ ഭൂരിപക്ഷം പേരും അറിയുന്ന എന്താണ്? ശിവരി ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കിയെടുക്കുകയാണ്. ശിവരിയിൽ തീമേഘങ്ങൾ എന്നൊരു പ്രശ്നം ഉണ്ടാക്കി. ഇത് പരിഹരിക്കണം നമുക്ക്. ജനങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പൊ വാസ്തവത്തിലുള്ള പ്രശ്നം എന്തായി? സാമ്പത്തിക വെട്ടിപ്പ് എവിടെ പോയി? അപ്പോ ഇതാണ് ചാണക്യതന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ഞാനിതൊക്കെ ഇനിയും പറയാം. അത് പറയുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ട. എന്നെ എത്ര തവണ അവിടെ വന്ന് വിളിച്ചു? വിശുദ്ധാനന്ദ സ്വാമി രണ്ടു തവണ വന്നു, വേറെ ഒരാള് വീണ്ടും വന്നു, പിന്നെ അതുകൂടെ എത്ര തവണ ഫോണിൽ വിളിച്ചു സ്വാമി ശിവരിയിലേക്ക് വരണം, എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായി. അപ്പോ വന്നു കഴിഞ്ഞാൽ എന്താണ് എനിക്കിതൊക്കെ പറയേണ്ടി വരും? പറയേണ്ടി വരും, പറയാനും പഠിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം പറയാതിരിക്കാനാണെങ്കിൽ എനിക്കൊട്ട് പറ്റും, പറ്റില്ല. കാരണം അത്രയും കൈപ്പേറിയ അനുഭവങ്ങൾ അവിടെ നിന്നുണ്ടായത്. പിന്നെ ഞാൻ പൂർണമായും മൗനം പാലിച്ചു അന്ന്. ഇത്രയും പ്രശ്നങ്ങളും ആരോപണങ്ങളും ദീപങ്ങളും ഒക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടത്? കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാക്കിന് യാതൊരു വിലയും ഉണ്ടാകില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വിലയും ഉണ്ടാകില്ല. കാരണം എന്താണ്, പ്രചാരണം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ വാക്ക് ആരും ശ്രദ്ധിക്കാൻ ആരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മൗനമായിരുന്നു. ഒരക്ഷരം ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ഒരു തവണയും കണ്ട ഒരു വിശുദ്ധാനന്ദ സ്വാമി നിർബന്ധിച്ചിട്ടുള്ള ഞാൻ ഒരു പത്ര ഒരു മാസിക ഒരു ഇന്റർവ്യൂ കൊടുത്തു. അല്ലാതെ ഞാനൊന്നും ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വളരെ താല്പര്യമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റെന്താണ് അത് ചോദ്യം ചെയ്യുക എന്നുള്ളതിനപ്പുറം ഇവിടെ ഒരു വഴക്കുണ്ടാക്കണമെന്നോ ഇവിടെ ആരെങ്കിലും ഭരണത്തിൽ കയറ്റണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞില്ലേ, നമ്മളെ യുദ്ധത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്കൊരു ഭാഗത്ത് നിൽക്കേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ നിന്നാണ്, ആഗ്രഹത്തോടെ നിന്നതൊന്നുമല്ല, അത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും യുദ്ധത്തിന് ഇറങ്ങരുത്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ കുത്തിത്തിരിപ്പുകൾ എപ്പോഴും പുറമേ ഒന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ എന്റെ വിശ്വാസം ഇവിടെ അങ്ങനെ പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല ഇന്ന്. പക്ഷെ അത് രണ്ട് ഗ്രൂപ്പായി ഇന്ന് പരിഹരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ വേറൊരു ഗ്രൂപ്പിനെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് നിങ്ങൾ വേറൊരു ഗ്രൂപ്പായി എന്നല്ല, പ്രശ്നങ്ങൾ യോജിച്ച് പരിഹരിക്കും. അത് സാധിച്ചാൽ എന്തുവരും, ശിവരി പുകച്ചിലുണ്ടാവത്തില്ല. പുകഞ്ഞ അവസാനം തീ പിടിക്കും. അപ്പൊ പുകച്ചിലില്ലാതാവണമെങ്കിൽ എന്തുവേണം, എല്ലാവരും യോജിച്ച് കാര്യങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കും. അല്ലാതെ ഈ പറയുന്ന ഈ എന്താണ് ഈ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ പാവകളാകും. അതിപ്പോ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആരെങ്കിലും എതിരായി തിരിഞ്ഞ് അവർ മോശമാണ് നമ്മൾ നല്ലതാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ പറയുന്നത് ശരിയാണ്. അതിന് ചിലർ അറിയാതെ തന്നെ ഇതിന് ഉപകരണമായി പോകുന്നുണ്ട്. ചിലർക്ക് അതൊരു രസമായിരിക്കും, അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും പുതിയ തലമുറയെ എങ്കിലും അതിൽ പെട്ടുപോകരുത്. ഇവിടെ മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ എന്നെ കൂടെ ഒന്ന് സന്യാസം സ്വീകരിച്ച് അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്നുള്ളൊരു മനോഭാവത്തിൽ മുമ്പോട്ട് പോകരുത്. അങ്ങനെ ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായൊരു കാര്യമുണ്ട്. ഈ ഒരാള് വേറൊരാളെ ബഹുമാനിക്കുക എന്നുള്ളതല്ല, എല്ലാവരും പരസ്പരം ബഹുമാനിക്കുക. ബഹുമാനം സ്വീകരിക്കാൻ കുറച്ചു പേരും ബഹുമാനം കൊടുക്കാൻ കുറച്ചു പേരും ആകുമ്പോഴാണ് പ്രശ്നം. പരസ്പരം ബഹുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പഴയ കാലത്തെ രീതിയാണ് എന്താണ്, കുറച്ചു പേര് കുറെ പേരെ ബഹുമാനിക്കുക. അത് രാജഭരണകാലത്താണ്. ഇപ്പൊ ജനാധിപത്യമാണ്. ഇന്ന് എന്ത് വേണം? ഗീവ് ആൻഡ് ടേക്ക്. അതായിരിക്കും എല്ലാവരും എല്ലാവരും ബഹുമാനിക്കും. അനന്തവൾ അങ്ങനെ വരണം. ഞാൻ കേമനാണ്, നിങ്ങൾ കുറഞ്ഞവനാണെന്നുള്ള വിചാരം മനസ്സുകാർക്കും വരാതിരിക്കണം. എന്നാലേ നേരെയാവും. രാജഭരണം അല്ല എന്നുള്ള ബോധം എല്ലാവർക്കും വേണം. അതാ വേണ്ടത്. പിന്നെ ഈ കുത്തിത്തിരിപ്പുകളിലൊന്നും പെടാനും പാടില്ല. പിന്നെ അവൻ കൂടിച്ചേരുക സംസാരിക്കുക നല്ലത് തന്നെയാണ്. പക്ഷെ ആ കൂടിച്ചേരുന്നതും സംസാരിക്കുന്നതും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടിയായിരിക്കും. കുറ്റങ്ങളുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, ശരിയാവും, ശരിയാവേണ്ട കാലത്ത് ശരിയാവും, അതിനുവേണ്ടി കൂടിച്ചേരരുത്. അത് ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറച്ചു പേർക്ക് നേരെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ എന്തുവരും, എല്ലാവർക്കും അതിനോട് ചേർന്ന് പോകാൻ തന്നെ തോന്നും. ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ദുർവാസനകൾ ഉണ്ടെങ്കിലും അതടങ്ങും. അവിടെ നമുക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും വേണം. ഇതൊരിക്കലും ശരിപ്പെടില്ല എന്നുള്ളൊരു വിചാരത്തിൽ പോകാൻ പാടില്ല. ഇതൊക്കെ ശരിപ്പെടും എന്നുള്ള ഉറച്ച ആ വിശ്വാസത്തിൽ തന്നെ പോകണം, ആത്മവിശ്വാസത്തിൽ പോകണം. എന്നാലേ ശരിപ്പെടുത്തുള്ളൂ. അത് ഓരോരുത്തർക്കും വേണം, ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതിന് ഏത് വഴി? കുതന്ത്രങ്ങളല്ല. പിന്നെ എന്താണ്? സഹോദര്യവും സൗഹാർദ്ദവും പരസ്പര സ്നേഹവുമാണ് എന്നുള്ള രീതി പോകും. യുദ്ധങ്ങൾക്ക് ഇനി പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ. ആരുടെയും കുതന്ത്രങ്ങളിൽ ചെന്ന് പെട്ടുപോകും. കുറ്റങ്ങൾ കണ്ടെത്താനും യോജിപ്പുകൾക്ക് എങ്ങനെ പറ്റുമെന്നല്ല നോക്കേണ്ടത്. യോജിച്ചെങ്ങനെ മുമ്പോട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ആൾക്കാർ കുറവാണെങ്കിൽ പ്രശ്നം കുറവായിരിക്കും. ആള് കൂടുന്നതോടും പ്രശ്നങ്ങൾ കൂടി വരും. പ്രശ്നങ്ങൾ വലുതായി വലുതായി അത് വരാൻ പാടില്ല എന്നുള്ള. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നും എനിക്ക് പറയാൻ. അപ്പൊ ഇതോടുകൂടി അത് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലായി? പക്ഷെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇവിടെ ഉള്ളവരും ഇവിടെ വരാത്തവരും അറിഞ്ഞിരിക്കുന്നു. ഞാനീ പറയുന്നതൊക്കെ എന്താണ് എന്റെ മനസ്സിലുള്ളതെന്നുള്ള അറിഞ്ഞിരിക്കുന്നു.